അതില് ആ പ്രതിഷ്ഠകളെ കുറിച്ച് സുബ്രഹ്മണ്യ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ശിവനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗുരുവിന്റെ പ്രതിഷ്ഠകൾ എന്താണെന്നുള്ളത് ഗുരു തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സ്തോത്രം. അത് പഠിക്കുമ്പോൾ മനസ്സിലാവും. അതിൽ പ്രതിഷ്ഠകളെ ബ്രഹ്മമായിട്ടും പറയും, ദേവതകളായിട്ടും പറയും, എല്ലാ രൂപത്തിലും പറയും. ഭക്തന സമയത്ത് സംഭാഷണത്തിന് പറയുന്നുണ്ട് ആൾക്കാര് സമാധാനം തരണ്ടേ. അപ്പൊ എന്താണ് പ്രതിഷ്ഠ എന്നുള്ളത്? ഇതാണ് ഗുരു എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഗുരു എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് ശാരദാ പ്രശ്നത്തിൽ, അപ്പൊ എന്താണ് ശാരദ എന്നുള്ളത് ഗുരു എഴുതി വെച്ചു. ജനനി നവരന്ത വഞ്ചൻ, അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ശാരദ എന്താണ്? അതാണ് ശാരദ. ഗുരു എഴുതി വെച്ചിരിക്കുന്ന മനസ്സിലാകണോ? മനസ്സിലായി വേദാന്തത്തിന്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള സാരമാണ് എഴുതാൻ പാടില്ല. എഴുതാൻ പാടില്ല ഞാൻ പറയ. അപ്പൊ അതാണ് ശാരദ എന്നാണ് ഗുരു എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിലൂടെ അത് മനസ്സിലാക്കും. ഓരോ മണ്ണന്തരദേവി സ്തവം, സുബ്രഹ്മണ്യ അഷ്ടകം, ചക്ഷുരാദികൾ ചതിച്ചിരും ചതിയിൽ വീഞ്ഞിരും എന്ന എഴുതുമ്പോ അതൊരു സ്തോത്രമായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും? അതാണ് മനസ്സിലാക്കാനുള്ള കാര്യം. ഒരു എഴുതിയിരിക്കുന്ന ദേവതകളെ കുറിച്ചുള്ള സ്തോത്രങ്ങളും അതായത് ദേവതകളെ കുറിച്ചും ആരാധനയെ കുറിച്ചും ഒക്കെ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. നമുക്ക് പറ്റില്ലാത്ത നമ്മുടെ പ്രശ്നമാണ്, അതൊരു എഴുതിയ ഗുരുവിന്റെ പ്രശ്നമാണ്. നമ്മൾക്ക് പോരായ്മകളുള്ളത് ആരുടെ പ്രശ്നം? നമ്മളെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഗുരുവിന്റെ ദേവീദേവന്മാരെങ്ങനെയെന്നുള്ളത് ഗുരുവിന്റെ കൃതികളിൽ നിന്ന് മനസ്സിലാക്കും. അത് ക്ലിയറായല്ലോ. എന്നാൽ ശ്രീനാരായണ ഗുരു പരബ്രഹ്മമാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സാധാരണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? ഗുരു സാക്ഷാത് പരം ബ്രഹ്മ എന്ന് സാധാരണ പറയുന്നതാണ്. അപ്പൊ പരബ്രഹ്മമാണെന്ന് സ്വീകരിക്കാം. ആർക്ക്? വിശ്വാസികൾ അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. ആ പ്രത്യേകം മനസ്സിലാക്കും. ഇതൊക്കെ വിശ്വാസത്തിന്റെ വിഷയങ്ങളാണ്. ഒരാള് അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഗുരുവിനെ പരബ്രഹ്മമായി സ്വീകരിക്കാം. ഒരു കുഴപ്പമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരും സ്വീകരിക്കും. അങ്ങനെയൊന്നും പറയണ്ട. ഗുരുവിനെ വിശ്വസിക്കുന്നവര് ഗുരുവിനെ പരബ്രഹ്മമായിട്ട് സ്വീകരിക്കാം. അത് ശരിയാണ്. പക്ഷെ അത് ഗുരുവിനെ പരബ്രഹ്മമായി മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഗുരുവിനെ പരബ്രഹ്മമായി വിശ്വസിക്കുക എന്ന് പറയും. അതൊക്കെ വിശ്വാസത്തിന്റെ വിഷയമാണ്. അതായത് മായയില്ലാത്ത ബ്രഹ്മം അങ്ങനെ വിശ്വസിക്കും. മായ ഇല്ലാത്ത ബ്രഹ്മമാണ് ഗുരുവിന് വിശ്വസിക്കുന്നത്. ഒരു ദോഷമില്ല. ഈ ബ്രഹ്മം നിർജ്ജനം നിർജ്ഞാനം എന്താ ഈ നിർഗുണ ബ്രഹ്മം നിർഗുണനും നിരാകാരനുമാണെങ്കിൽ ഗുരുവിനെ പൂജിക്കുന്നത് കൊണ്ട് എന്താണ് ഭക്തർക്ക് പ്രയോജനം? അതിപ്പോ എന്താണ്? ബ്രഹ്മണേ മൂർത്തിമതേ സുദാനാം ശുദ്ധിയെ എന്നല്ലേ പ്രാർത്ഥന തുടങ്ങുന്നത്. അപ്പോ ഗുരുവിനെ ബ്രഹ്മമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അവിടെ ബ്രഹ്മമായി അംഗീകരിച്ചുകൊണ്ടാണ് ശ്രുതാനാം ശുദ്ധിഹേ തവേ ആശ്രയിക്കുന്നവർക്കുള്ള ശുദ്ധിയെ ഉണ്ടാക്കുന്നവൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ബ്രഹ്മമായ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നില്ല. അങ്ങനെയല്ല. പിന്നെ എന്താണ് എന്റെ സവിശേഷത? ഇപ്പൊ ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബ്രഹ്മം നിർഗുണമാണ്. അപ്പൊ നിർഗുണമായിരിക്കുന്ന ആ ബ്രഹ്മം തന്നെ മായയോടുകൂടി ഈശ്വരനായിരിക്കുന്ന രണ്ട് സാധനങ്ങളല്ല ഒന്ന് തന്നെ. സഗുണമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് മായയോടുകൂടി ഈശ്വരനായിരിക്കുന്നത്. മായയോടുകൂടി ഈശ്വരനാകുമ്പോൾ ബ്രഹ്മം വേറെ ഈശ്വരൻ വേറെ ആകത്തില്ല, രണ്ട് സാധനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താണ്, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മായയോടുകൂടിയിരിക്കുന്ന ഈശ്വരനോടാണ്, നിർഗുണമായ ബ്രഹ്മത്തോട് അല്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അങ്ങനെ ധരിക്കരുത്. ഈശ്വരൻ ബ്രഹ്മമല്ലെന്ന് ധരിക്കരുത്. മനസ്സിലായോ? ഈശ്വരൻ ബ്രഹ്മം തന്നെയാണ്, ഇങ്ങനെയുള്ള ബ്രഹ്മം, നിർഗുണ ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ആ നിർഗുണ ബ്രഹ്മം തന്നെയാണ് എന്ത്, മായയോടുകൂടി ഈശ്വരനായിരിക്കുന്നു. അതേ നിർഗുണ ബ്രഹ്മം തന്നെയാണ് അജ്ഞാനത്തോടുകൂടി ജീവനായിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നവനും അത് തന്നെ. ഇതെല്ലാം നിർഗുണ ബ്രഹ്മം തന്നെ. ഇതാണ് അദ്വൈതം പഠിപ്പിക്കുന്നത്. ഗുരുവിന്റെ മൊഴിയിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ആരാധിക്കുന്നത് ഈശ്വരനെ തന്നെയാണെന്ന് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് എന്താണ് നിർഗുണമായിരിക്കുന്ന ഇത് എപ്പോഴും മനസ്സിലാക്കണം. അതേ ബ്രഹ്മം തന്നെയാണ് മായയോടുകൂടി ഈശ്വരനായിരിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നത് മായയോടുകൂടിയ ഈശ്വരനെയാണ്. അതിന്റെ അർത്ഥം അത് ബ്രഹ്മമല്ലെന്നല്ല, അത് ബ്രഹ്മം തന്നെ. നിർഗുണം ബ്രഹ്മമല്ലെന്നല്ല, നിർഗുണം ബ്രഹ്മം തന്നെ. ഒരേ സമയമാണ് ഇത് രണ്ടായിട്ട് ഇരിക്കുന്നത്. ഒരേ സമയം രണ്ടായിട്ട് ഇരിക്കുന്നു. അപ്പൊ പിന്നെ ഒരേ സമയം ഇത് രണ്ടായിരിക്കുന്നത് എങ്ങനെ? അത് ഒരു തത്വം, ബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്വം, അതിന്റെ രണ്ട് വ്യാഖ്യാനം, രണ്ട് ഇന്റർപ്രിട്ടേഷനാണ്. ഒന്നെന്താണ്, നിർഗുണമാണ്. മറ്റൊന്നെന്താണ്, മായാശക്തിയോടുകൂടിയിരിക്കുന്നു ഈശ്വരനായി. അതുകൊണ്ട് രണ്ടാകുന്നില്ല, ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എവിടെയാ ഇതെന്ന് എത്തുന്നത്? ഈ മായാശക്തിയോടുകൂടിയിരിക്കുന്ന ബ്രഹ്മത്തിൽ. അത് കൃത്യമായ മനസ്സിലാണ്. അല്ല, നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തിലല്ല. അതുകൊണ്ട് എന്താണ്, ഒരു നിർഗുണനായ ബ്രഹ്മമാണോ? മനസ്സിലായോ? ഇനി ഗുരു മാത്രമല്ല നിർഗുണമായ ബ്രഹ്മമായിരിക്കുന്നു, ഈ പ്രാർത്ഥിക്കുന്നവനും അത് തന്നെ. ഇപ്പോ നിർഗുണമായ ബ്രഹ്മമായിരുന്നിട്ട് അവൻ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? അത് മായയോട് ചേർന്നിരിക്കുന്നു. അവൻ അജ്ഞനായിരിക്കുന്നതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു. അജ്ഞാനിയായിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ നിർഗുണ ബ്രഹ്മമായിരുന്നിട്ടും പ്രാർത്ഥിക്കുന്നു. ഇതിന് സാധാരണ ഒരു ഉദാഹരണം ഉപനിഷത്തിൽ പറയുന്നതാണ്. ഒരു മഹാദരിദ്രൻ, അവന് കാൽക്കാശിന് പോകുന്ന പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണ്. പക്ഷെ അവൻ മരിക്കുന്ന ആ ഭൂമി കിടന്ന് മരിക്കുന്നതിന്റെ തൊട്ട് താഴെ വലിയ നിരിയിരിക്കുന്നു. അതെടുത്ത് അവന്റെ ദാരിദ്ര്യം കൊണ്ടും തരും, പക്ഷെ അവൻ അതറിയുന്നില്ല. ഇതാണ് ജീവന്മാരുടെ അവസ്ഥ. അവൻ പട്ടിണി കിടന്ന് മരിക്കുന്ന നിധിയുടെ മുകളിലാണ്. ഉപനിഷത്തിൽ പറയുന്ന നിധിയുടെ മോഡൽ പട്ടിണി കിടന്ന് മരിക്കുന്നു. അതുകൊണ്ട് ജീവന്റെ അവൻ നിർഗുണമായ ബ്രഹ്മമായിരുന്നിട്ടും അജ്ഞാനം കൊണ്ടവൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കും. അത് നിർഗുണമായിരിക്കുന്നവന് പ്രാർത്ഥിക്കാം, നിർഗുണമായിരിക്കുന്ന ഈശ്വരനോടും പ്രാർത്ഥിക്കാം. പക്ഷെ അത് ചെന്ന് എത്തുന്നത്, ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അജ്ഞാനിയായ ജീവനും മായയോടുകൂടിയ ഈശ്വരനുമാണ്, മറിച്ച് ആ നിർഗുണമായ ബ്രഹ്മത്തിൽ അല്ല. ഇപ്പോ പ്രപഞ്ചം മുഴുവൻ എന്താണ്? ആ നിർഗുണമായ ബ്രഹ്മം തന്നെയാണ്. ഗുരുവിനെ ഈശ്വരീയഭാവത്തിലും കാണാം, ബ്രഹ്മമായിട്ടും കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഗുരുവിനെ ഈശ്വരീയഭാവത്തിലും കാണാം. ഗുരുവിനെ നിങ്ങൾ കാണണ്ട. ഗുരു എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മമാണ്. നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, എങ്ങനെ ബ്രഹ്മമാണ്? ഈ അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് അത് പ്രത്യേകം മനസ്സിലാക്കണം. അതിന് വിശ്വസിക്കുന്നവരുടെ വിശ്വാസം അനുസരിച്ച് ഈ രണ്ട് രീതി, അത് നമ്മൾ അറിയുകയോ അറിയാതിരിക്കാതെ പ്രശ്നമില്ല. പിന്നെ ആ സിദ്ധാന്തത്തിൽ എന്താണ് നിർഗുണ ബ്രഹ്മം, എന്താണ് ഈശ്വരൻ എന്ന് വ്യാഖ്യാനിക്കുന്നിടത്താണ് ഈ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നതൊക്കെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, അവിടെ ഈ സിദ്ധാന്തത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തു, ഗുരുവിനെ ഒരു അത്ഭുത സിദ്ധനായിട്ടോ അല്ലെങ്കിൽ ഈശ്വരനായിട്ടോ ഒക്കെ ആൾക്കാർ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. അതവർ ഈ അദ്വൈതമൊക്കെ പഠിച്ചിട്ടല്ല, വിശ്വസിച്ച ആൾക്കാർ അദ്വൈതം പഠിച്ചിട്ടാണോ വിശ്വസിച്ച്, അതല്ല. അപ്പോ ജനങ്ങളങ്ങനെ വിശ്വസിച്ചു ഒരു ഒരു അത്ഭുതമായ അത്ഭുത സിദ്ധികളുള്ള ഒരാളാണ്. അത് മനുഷ്യന്റെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ആൾക്കാർ ആരാധിച്ചിരുന്നു, ഈശ്വരനായി ആരാധിച്ചിരുന്നു. രാസം പറഞ്ഞു, നീ അല്ലോ പരദൈവം, ഗുരുവിനെ പരദൈവമായിട്ട് ആരാധിച്ചിരുന്നു. അതിന്റെ തത്വവും മറ്റു കാര്യങ്ങളും നമ്മളെ വിശദീകരിക്കുന്നതൊന്നും ഈ വിശ്വാസികൾ മനസ്സിലാക്കിയിട്ടല്ല അവരത് ചെയ്യുന്നത്. അത് വിശ്വാസത്തിന് എന്താണ് സയൻസിന്റെ ആവശ്യമില്ല, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ശാസ്ത്രങ്ങളുടെ ആവശ്യമില്ല, വിശ്വാസത്തിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല, അതിന് വിശ്വാസം മാത്രമാണ്. അപ്പൊ അത് പരബ്രഹ്മമാണോ, അവിടെ മായയുണ്ടോ, മായയില്ല, ഇത്തരം താത്വിക പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. അത് കേവലം വിശ്വാസത്തെ ആശ്രയിച്ചിട്ടാണ്. ക്രിസ്തു അഞ്ചപ്പം കൊണ്ട് 5000 പേരുടെ വിശപ്പടക്കുന്ന ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പേരിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോ ഇതുപോലെയാണ് ഭാരതത്തിലും ഒരുപാട് ഗുരുക്കന്മാര്, സിദ്ധന്മാര്, യോഗികൾ, ഇങ്ങനെ ഒരുപാട് പേരെ ജനങ്ങൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതൊക്കെ വിശ്വാസവും അവിടെ എന്തെങ്കിലും ശാസ്ത്രം പഠിച്ചിട്ട് ആൾക്കാർ ചെയ്യുന്ന. പിന്നെ ശാസ്ത്രം നോക്കുകയാണെങ്കിൽ പലതരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യും, ഒരു തരത്തിലല്ല. ഇപ്പൊ അദ്വൈതികളാണ് ഇതിനെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, എന്താണ് നിർഗുണമായ ബ്രഹ്മം മായ അതിങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ദ്വൈതികൾ വിശിഷ്ടാദ്വൈതങ്ങളൊന്നും ഇങ്ങനെ അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ടില്ല, അവരും വിശ്വസിക്കും. യോഗികൾ ഇതുപോലെ വ്യാഖ്യാനിക്കില്ല, അവരും വിശ്വസിക്കും. അപ്പൊ വിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയാണ്. അവിടെ നമ്മൾ ഇത്തരം തത്വം ഒന്നും കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. മായയുണ്ടെങ്കിൽ വിശ്വസിക്കാമോ, നിർഗുണം ബ്രഹ്മത്തെ വിശ്വസിക്കാമോ, അങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണ് ആശാനഹ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ വിജയിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഗുരുവിന്റെ നാമം ഉച്ചരിച്ചിട്ട് അതുകൊണ്ടാണ് അവര് അന്ന് ആശ്വസിച്ചിരുന്നതെന്ന് പറയുമ്പോൾ അത്രയും വിശ്വാസികൾ അന്നേ ഉണ്ടായിരുന്നു. അതിന് ഈ പറയുന്ന അദ്വൈതവും ദ്വൈതവുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. വിശ്വാസത്തെ ഒന്നുകൊണ്ടും നമ്മളെ കൂട്ടിക്കൊളിക്കരുത്. വിശ്വാസത്തിന് വ്യാഖ്യാനമില്ല, അതാദ്യം മനസ്സിലാക്കും. യുക്തി കൊണ്ടോ സയൻസ് കൊണ്ടോ വിശ്വാസത്തെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കാറ്റഗറി എററാണ്, അത് മറ്റൊരു കാറ്റഗറിയാണ്. അതിന് വേറെ ഒന്നും കൊണ്ടും നമുക്ക് വിശദീകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. പിന്നെ ഈ മുറി വിദ്വാന്മാർ അത് വിശ്വസിക്കുന്ന ബ്രഹ്മമായതുകൊണ്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, മനസ്സിലായോ? തത്വചിന്തയും വിശ്വാസവും ഈ ശാസ്ത്ര വ്യാഖ്യാനങ്ങളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വിശ്വാസത്തിന് വേണമെന്ന് കരുതുന്ന അതിന്റെ ഒന്നും ആവശ്യമില്ല. വിശ്വാസത്തിന് ഒരു കാര്യം മാത്രം മതി. എന്താണ് അത്? ഗുരു ജീവിച്ചിരുന്നപ്പോഴും അല്ല, അദ്വൈതം ഉള്ളതുകൊണ്ടാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്വൈതികൾ അങ്ങനെ വിശ്വസിക്കും. നിരീശ്വരവാദി അല്ല, നിരീശ്വരവാദി ഗുരുവിനെ ദൈവമായിട്ട് ആരാധിക്കില്ലായിരിക്കും. ഗുരുവിനെ നല്ലൊരു മനുഷ്യനായി ബഹുമാനിക്കും, അതായിരിക്കും ചെയ്യുന്നത്. ഈശ്വരവാദി ദൈവമായിട്ട് കാണത്തില്ല, പക്ഷെ ജീവകാരുണ്യമുള്ള ഒരാളായിട്ടോ മനുഷ്യത്വമുള്ള ഒരാളായിട്ടോ സ്നേഹമുള്ള ഒരാളായിട്ടോ ഒക്കെ കാണും. വിശ്വാസികളാണ് ആരാധിക്കുന്നത്. വിശ്വാസികളുടെ ആരാധന വേറെയാണ്, അത് വിശ്വാസം മാത്രമാണ്. അങ്ങനെ ആരാധിക്കുമ്പോൾ നിങ്ങൾ നിർഗുണ ബ്രഹ്മമാണോ അതോ മായയുള്ളവടോ ഈശ്വരനാണോ അങ്ങനെയൊന്നും ചിന്തിച്ച് തല പുണ്ണാക്കേണ്ട യാതൊരു കാര്യമില്ല. വിശ്വാസമാണ്. ഇനി നിങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പോയാലും ആ സിദ്ധാന്തങ്ങളൊക്കെ വിശ്വസിക്കേ പറ്റും, അത് വിശ്വസിക്കേണ്ടി വരും. ഇതാണ് ശരി, ശങ്കരാചാര്യരുടെ വ്യാഖ്യാനമാണ് ശരി, അല്ലെങ്കിൽ യോഗികള് പറയുന്നതാണ് ശരി, അതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്. മനസ്സിലായി. അതുകൊണ്ട് എന്താണ് ശ്രീനാരായണ ഗുരുവിനെ പരബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിനെ പരബ്രഹ്മമാണെന്ന് നമുക്ക് വിശ്വസിക്കാതെ ഇല്ല. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഗുരുവിനെ ആരാധിക്കാം, ഗുരുവിന് വിശ്വസിക്കാം. ഗുരുവിന് വിശ്വസിക്കുന്നതിന് ആദ്യം പരബ്രഹ്മമാണെന്ന് വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്താണ്, ഗുരു ഒരു സിദ്ധ പുരുഷനാണ്, ഒരു യോഗിയാണ്, സർവം അറിയുന്ന ഒരാളാണ്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്ത് ജ്ഞാനി എന്ന് പറയേണ്ടി വരും. മനസ്സിലായി. ജ്ഞാനി എന്ന് പറഞ്ഞു കഴിയുന്ന ഒക്കെ ഇങ്ങനെയുള്ള മതപ്രഭാഷകർ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് ജനങ്ങളുടെ എല്ലാം സ്വബോധം നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. എന്താ ഇവരൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ മുറി വിദ്യകൾ പഠിച്ചു വെച്ചിട്ട് ആൾക്കാരുടെ ഓരോന്ന് പറഞ്ഞു ആകെ ജനങ്ങളെ വരച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങൾക്ക് ഗുരുവിനെ ആരാധിക്കണമെങ്കിൽ ഗുരു ഒരു സിദ്ധ പുരുഷനാണെന്നുള്ള വിശ്വാസം വേറെ ഒന്നും വേണ്ട. ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജ്ഞാനം, യോഗിയുടെ ജ്ഞാനമാണോ അദ്വൈത ജ്ഞാനമാണോ അതായത് ദ്വൈതിയുടെ ജ്ഞാനമാണോ, എന്തിനാണ് നിങ്ങൾ ജ്ഞാനം എന്ന് പറയുന്നത്? അതിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ വിവരമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വളരെ അർത്ഥം അറിയാതെ വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുകയാണ്. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച്, അതായത് ബോധവും ഭാവിയും ഒക്കെ അറിയുന്ന ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാൽ അദ്വൈത ജ്ഞാനിയല്ല, യോഗിയാണ്. അത് മനുഷ്യൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ഒരു മനുഷ്യന്റെ ബോധവും ഭാവിയും അറിയുന്ന ആരാണ്, അതൊരു യോഗിയാണ്, അദ്വൈത ജ്ഞാനിയല്ല. അപ്പൊ ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്ത് തെളിക്കും? നിങ്ങളേതെങ്കിലും ഒരു സ്കൂളിൽ പോയി കുറച്ചെന്തെങ്കിലും പഠിച്ചിട്ട് അത് നാട്ടിന് മുഴുവൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വഴിതെറ്റും. അതുകൊണ്ട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് പറയും. ഇവര് ജ്ഞാനിയാണ്, ജ്ഞാനിയാണ്, എന്തോന്ന് ജ്ഞാനി, എന്ത് ജ്ഞാനത്തെക്കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ബോധവും ഭാവിയും അറിയുന്ന ജ്ഞാനി എന്നാണോ അതോ ബ്രഹ്മത്തെ അറിയുന്ന ജ്ഞാനി എന്നാണോ? സർവ്വതിനെയും പറ്റി അറിയുന്ന ജ്ഞാനി എന്ന് വെച്ചാൽ അത് യോഗിയാണ്, യോഗിയുടെ ജ്ഞാനമാണ്. ബ്രഹ്മത്തെ അറിയുന്ന ജ്ഞാനിയല്ല സിദ്ധപുരുഷൻ എന്ന് പറഞ്ഞാൽ അതൊരു യോഗിയാണ്. അത് നിങ്ങളുടെ വിശ്വാസം ക്ഷേത്രം തിരിച്ചറിയുന്നതാണ്. അതെല്ലാം പറയുന്നത് ദ്വൈത വ്യാഖ്യാനമാണ്, ദ്വൈതികളുടെ ഇതാണ്. മനസ്സിലായി. അത് പറയുന്നത് എന്താണ്, ഈശ്വരൻ ഇവിടെ പറയുന്നതാണ്. ഈശ്വരൻ എല്ലാ മനുഷ്യന്റെയും ഉള്ളിലിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈശ്വരൻ ഭക്തന്മാരോട് കൂടുതൽ വ്യാഖ്യാനിക്കില്ല, ഈ പറഞ്ഞ ഇത്രയും മനസ്സിലാക്കും. ഈശ്വരൻ ഭക്തന്മാരോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിയിരിക്കുന്നത് ഞാനാണ്. അതാണ് എന്റെ ആശയം. അത് ഈശ്വരൻ ആരോട് പറയുന്നത്? ഭക്തന്മാരോട് പറയുന്നത്. എല്ലാ നിങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ഞാനാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബോധം ഭാവിയും കാര്യം ഇല്ലല്ലോ. അതൊരു തത്വോപദേശമാണ്. ഈ തത്വോപദേശം നമ്മൾ പഠിച്ചു വെച്ചിട്ട് എല്ലാം വ്യാഖ്യാനിക്കരുത്. മനസ്സിലായി? ഗുരു എന്താണ്? ഞാൻ ജനങ്ങൾ ആരാധിക്കുകയും ജീവിച്ചിരുന്ന കാലത്ത് വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സിദ്ധ പുരുഷനായിട്ടാണ്. എന്നുവെച്ചാൽ അനേക അത്ഭുത സിദ്ധികളുള്ള മഹാത്മാവായി ശിവനെ ഇന്ദ്രസ്വാമി പറഞ്ഞപ്പോൾ ഭഗവാൻ അതിമാനുഷ കേട്ടിട്ടുണ്ട്. അതിമാനുഷൻ എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യനെ അതിമാനുഷ്ടമുള്ള എന്താണ്? അതിമാനുഷ്യൻ. മനുഷ്യന്റെ ഭാവങ്ങളെല്ലാം അതിക്രമിച്ചവൻ. മനുഷ്യന്റെ ഭാവങ്ങളെല്ലാം അതിക്രമിച്ചവനാണ് അതിമാനുഷ്. അങ്ങനെയുള്ള ഒരാളിനാണ് സിദ്ധപുരുഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അന്നത്തെ ജനങ്ങൾ വിശ്വസിക്കുകയും അന്ന് ആരാധിക്കുകയും ചെയ്യുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ തലമുറ അന്നങ്ങനെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തവരുടെ ഒരു തലമുറ ഇന്നും ഗുരുവിനെ അതുപോലെ തന്നെ ഒരു സിദ്ധപുരുഷനായി എന്ത് ചെയ്യുന്നു? ഇപ്പോ ആരാധിക്കുന്നു. അതായത് ഗുരു എഴുതി വെച്ച് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന ആ എഴുതി വെച്ചത് ആൾക്കാർ ഗുരുവിലാണ് ആരോപിക്കുന്നത്. എന്ത്? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്ന ആ തമ്പുരാൻ ഗുരുവാണെന്ന് കരുതിയാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലാ? അല്ല, ഗുരു എഴുതി വെച്ച ദൈവത്തെ കുറിച്ചല്ല. ഗുരു എഴുതി വെച്ച ദൈവത്തെ കുറിച്ചാണ് തന്നെ ആരാധിക്കാൻ വേണ്ടിയല്ല എഴുതി വെച്ചത്. പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ സ്വീകരിച്ചത് ആ തമ്പുരാൻ ഗുരുവായി കണ്ടിട്ട് ഗുരുവിനെ ആരാധിക്കും. അതെന്താണ്? അന്ന് ഗുരുവിന്റെ ജീവിതകാലത്ത് ആരാധിച്ചിരിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ അനന്തര തലമുറ അങ്ങനെ ആരാധിക്കുന്നു. അപ്പോ അങ്ങനെ ആരാധിക്കുന്നവരുടെ മനസ്സിലും എന്താണ്? ഇങ്ങനെ മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങളും ദൂരീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഈശ്വരൻ, ഒരു ദൈവമായിട്ടുകൊണ്ടാണ് ഗുരുവിനെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും കാലം മുമ്പോട്ട് ഇരുന്നോറും അതിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. അല്ല, കൂടി വരത്തില്ല. അത് എന്തോ ആധുനിക തലമുറ ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടി വരുമ്പോഴത്തേക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റം വരും. അപ്പോ അത് എണ്ണം കുറഞ്ഞു വരും, കൂടി വരത്തില്ല. അപ്പൊ ഇന്നും ലക്ഷണങ്ങൾ വരുന്നില്ല എന്ന് ചോദിക്കും. വരുന്നുണ്ടെങ്കിലും അന്നത്തെ ജനസംഖ്യ ഇന്നത്തെ ജനസംഖ്യയുമായിട്ട് ആനുപാതികമായി നോക്കുന്നു എന്ന് വരും. അത് പറഞ്ഞു വരും. പുതിയ തലമുറകൾ ഇത്തരം ആരാധനകളിൽ നിന്നും പിൻവാങ്ങുകയും കുറച്ച് പ്രായം ചെന്ന അമ്മമാരോ അപ്പന്മാരോ അവരവരോ ഒക്കെ ആരാധന പിന്തുടരുകയും ചെയ്യുന്നതാണ് പൊതുവെ കാണുന്നത്. അതുകൊണ്ടാണ് കുറഞ്ഞു വരുന്നത്. സമൂഹ എണ്ണത്തിൽ പോലും ആരാധകർ കുറയും. പിന്നെ ഇന്നലെ ഞാൻ സച്ചിദാനന്ദ സ്വാമിയുടെ പറഞ്ഞു. ഇന്നലെ സ്വാമി കുറെ സമയം ഇവിടെ നിന്ന് സംസാരിക്കും പറഞ്ഞു. ഈ ഗുരുവിനെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ വരുന്ന തലമുറയ്ക്കൂടെ ഉൾക്കൊള്ളത്തക്ക രീതിയിൽ ഗുരുവിനെ സമൂഹത്തിന് പരിചയപ്പെടുന്നു. മനസ്സിലായ? അല്ലെങ്കിൽ എന്താണ് പറ്റുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്കൊന്നും ഗുരുവിനെ മനസ്സിലാകത്തില്ല. ഗുരു ആകാശത്തൂടി പറന്നു കിടന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളാൻ വരുന്ന തലമുറയ്ക്ക് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവിടെയാണ് പിന്നെ ഈ എഴുതിയിരിക്കുന്നത് എന്താണോ. അപ്പൊ ഗുരുവിനെ പൂജിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ജനങ്ങൾ ഗുരുവിനെ ഈശ്വരനായി കണ്ടുകൊണ്ടു ഗുരുവിനെ അന്ന് പൂജിച്ചതും അതിന്റെ തുടർച്ചയായിട്ട് അനന്തര തലമുറ ഇന്നും പൂജിക്കുന്നു. പിന്നെ അപ്പൊ പൂജിക്കുന്നോണ്ട് എന്താണ് ഭക്തർക്ക് പ്രയോജനം എന്ന് വെച്ചാൽ അത് പ്രയോജനം വിശ്വാസം അനുസരിച്ചിട്ടാണ്. ഗുരുവിനെ പൂജിക്കുന്നോണ്ട് മാത്രമല്ല നമുക്ക് പിന്നെ ഈ കേരളത്തിൽ എത്ര അമ്പലങ്ങളുണ്ട്? ആയിരക്കണക്കിന് അമ്പലങ്ങളുണ്ട്. ഈ അമ്പലങ്ങളുടെ എല്ലാം മുമ്പിൽ ലോട്ടറി വിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ആൾക്കാർ വന്ന് അമ്പലങ്ങളുടെ മുമ്പിലാണ് ഏറ്റവും വലിയ തിരക്ക്. ഏത് അമ്പലത്തിനും പിച്ചെന്നാൽ ലോട്ടറി കാർഡ് തിരക്ക് ഇവിടെയുണ്ട്. ഈ ലോട്ടറി എടുത്തിട്ട് പോയി അമ്പലത്തിൽ പോയി ഒരു രസീത് ഒഴുകി അവിടെ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുത്തനെ അടിക്കത്തുള്ളൂ, പരാതി ഉണ്ട് ആർക്കും. എനിക്ക് അടിച്ചില്ല എന്ന് പറഞ്ഞാൽ ആർക്കും പരാതിയില്ല. അടുത്തവണ വീണ്ടും എന്ത് ചെയ്യും? ഇതേ അമ്പലത്തിൽ വന്ന് ലോട്ടറി എടുത്ത് അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിച്ച് ഇത് മരണം വരെ ചെയ്തുകൊണ്ടിരിക്കും. ഇവനൊരിക്കലും ലോട്ടറി അടിക്കത്തില്ല, അതൊരു അഡിക്ഷനായി മാറും. അപ്പോ പ്രത്യേകിച്ച് ചെയ്യുന്ന കൂടുതലും കൂലിപ്പണിക്കാറാണ്. 1000 രൂപ കിട്ടി അവൻ 500 രൂപയ്ക്ക് ലോട്ടറി എടുക്കും, 500 രൂപയ്ക്ക് കുടിക്കും, പിന്നെ 200 രൂപ ബാക്കിയാണ് ഇന്നത്തെ ഇതനുസരിച്ച് അത് വീട്ടിൽ കൊടുക്കും. അപ്പോ വിശ്വാസമാണ്, പ്രാർത്ഥിച്ചാ നടക്കുമെന്ന് വിചാരിക്കും. നടന്നില്ലെങ്കിലും അവന് പരാതിയില്ല. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നടക്കും, നടക്കാൻ പറ്റിയത് നടക്കും, നടക്കാൻ പറ്റാതെ നടക്കില്ല. അത് നടക്കുമോ നടക്കത്തില്ലയോ എത്രമാത്രം നടക്കുന്നു അതൊന്നും മനുഷ്യർ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും അവർ നോക്കാറില്ല. എന്നാലും മനുഷ്യന് വിശ്വാസമുള്ളിടത്തോളം കാലം ഇതൊക്കെ എങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോ അതിന് എന്ത് പ്രയോജനമുണ്ടെന്ന് ചോദിച്ചാൽ അവൻ എന്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ള അനുസരിച്ചാണ്. നടക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ചിലതൊക്കെ സഫലമാവും. ഈ ലോട്ടറി എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ്, ഒരാക്കെ അടിക്കും. ഒരാൾക്കെ ചിന്തിക്കുന്നില്ല, അവന്റെ ഒരു വിശ്വാസത്തിൽ അവർ ചെയ്യും. അതായത് ഒരു ഇവിടെ പിന്നെ സാധാരണ ഇപ്പോഴത്തെ ലോട്ടറികളൊക്കെ തന്നെ 60 ലക്ഷം 65 ലക്ഷം പ്രിന്റ് ചെയ്യും. ഇത് നിൽക്കും. ഇതിൽ അടിക്കുന്നതിനുള്ള ചാൻസ് എന്ന് പറയുന്നത് അല്പം മാത്സ് അറിഞ്ഞാൽ അറിയാം, 65 ലക്ഷത്തിൽ ഒന്നാണ് ഇതിന്റെ ചാൻസ്. 65 ലക്ഷത്തിൽ ഒന്ന് എന്നുള്ള ചാൻസ് കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? 65 ലക്ഷം പേര് ലോട്ടറി എടുക്കുന്നു, അതുപോലെ തന്നെ അടിക്കുന്നു. അപ്പൊ ഒരാൾക്ക് അത് അടിക്കാനുള്ള ചാൻസ് എന്താണ്? 65 ലക്ഷത്തിൽ ഒന്ന്. അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ല. അവൻ പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി അവൻ പിന്നെ അമ്പലത്തിൽ കാശ് കൊടുക്കുന്നു. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവന് പരാതിയില്ല, വീണ്ടും അവൻ ചെയ്യുന്നു. അപ്പൊ നടക്കാത്ത കാര്യങ്ങളും നടക്കില്ല, നടക്കുന്ന കാര്യങ്ങളും നടക്കും. അത് അവന്റെ വിശ്വാസമാണ്. നടന്നാൽ അവൻ വിചാരിക്കും അത് എന്റെ പ്രാർത്ഥന കൊണ്ട് നടന്നെന്ന് വിശ്വാസിക്കും. നടന്നില്ലെങ്കിൽ അവൻ വിശ്വസിക്കും ദൈവം എന്നോട് കനിഞ്ഞില്ല, ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും. എന്ത് കാര്യമായാലും നടന്നാൽ പറയും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, നടന്നില്ലെങ്കിൽ പറയും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ഒരു പരാതി. അപ്പോ പൂജിക്കുന്നതുകൊണ്ട് എന്താണ് ഭക്തർക്ക് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കുക, അതാണ് നമ്മൾ ലോകത്ത് വാങ്ങുന്നത്. ഈ പറഞ്ഞത് ഗുരുവിനെ പൂജിച്ചാൽ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതിനർത്ഥമുണ്ട്. വിശ്വാസത്തിൽ സാർത്ഥകം നിലനിർത്തുക അങ്ങനെയൊന്നുമില്ല, അത് വിശ്വാസം മാത്രമാണ്. വിശ്വസിക്കുന്നവന് നേട്ടമുണ്ടായാൽ അവൻ പറയുന്നു വിശ്വാസത്തിന്റെ ഫലവും. വിശ്വസിക്കുന്നവന് നേട്ടമുണ്ടായിരിക്കും, അവൻ സമാധാനിക്കും. എന്താണോ ഭഗവാനെ അനുഗ്രഹിച്ചില്ല, അവൻ പരാതിയൊന്നും. അപ്പൊ വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും ശാസ്ത്രീയമായ യുക്തിപരമായ ചോദ്യങ്ങളൊന്നും ചോദിക്കണം. വിശ്വാസം വിശ്വാസം മാത്രം, അത്ര ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന അർത്ഥമില്ല. അവിടെ നമ്മുടെ ഈ തർക്കവും ബുദ്ധിയൊന്നും അവിടെ ഉപയോഗിക്കേണ്ട കാര്യം. ഇപ്പൊ ഗുരുവിനെ പൂജിക്കുന്നു ആരാധിക്കുന്നത് ഒരു ജനതയ്ക്ക് എല്ലായിടത്തും സ്വാതന്ത്ര്യം നേടുത്തുന്ന കാരുണ്യവാനായ ഉത്തമനായ മനുഷ്യൻ. ഭാവിയിൽ ജനങ്ങൾ ഗുരുവിനെ എന്താണ് ബഹുമാനിക്കുന്നത് എന്നേ പറയണ്ടത്. ബഹുമാനിക്കുന്ന ഈ രീതിയിലായിരിക്കും എന്താണ് സമുദായ ഉദ്ധാരകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവാചകൻ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും ഭാവിയിൽ ഗുരുവൻ കൂടുതലും വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇന്നത്തെ പഠനങ്ങളും എല്ലാം ആ രീതിയിലാ പോയിക്കൊണ്ടിരിക്കുന്നു. അത് അങ്ങനെയാണ് ഗുരുവിനെ വിലയിരുത്തുന്നത്. സമൂഹത്തിന് വേണ്ടി നല്ല ചെയ്ത ഒരു നല്ല മനുഷ്യൻ, ആ രീതിയിലായിരിക്കും ഭാവിയിൽ ഗുരുവിനെ വിലയിരുത്തുന്നത്. ഈ വിശ്വാസത്തിന്റെ ധാരയിൽ നിന്ന് മാറി കൂടുതൽ അവിടെ എന്തെയും യുക്തിയും ശാസ്ത്രവും ഒക്കെ അവിടെ ഉപയോഗിക്കും. ഇന്ന് ഗുരുവിനെ കുറിച്ച് എഴുതുന്ന പഠനങ്ങളെല്ലാം നോക്കും, പഠനങ്ങൾ മനസ്സിലായോ? എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്ന എന്താണ്? ഗുരു ചെയ്ത പ്രവൃത്തികൾക്കാണ്. ഗുരു അന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? പിന്നെ ആൾക്കാരെപ്പോഴും ചിന്തിക്കുന്നു ഗുരുവിന്റെ ഉപദേശങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് പ്രസക്തി? രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ശാസ്ത്രീയമായ പഠനങ്ങൾ ആണ്. അപ്പൊ അതിലൂടെ വിലയിരുത്തപ്പെടുന്ന ഒരു ഗുരുവിനെയായിരിക്കും ഭാവിയിൽ സമൂഹം അംഗീകരിക്കും. ഇതാണ് ഞാൻ ഇന്നലെ സച്ചിദാനന്ദ സ്വാമി എടുക്കുന്നത്. അല്ല, ഗുരുവിനെ ഒരു ചെപ്പടി വിദ്യക്കാരനായിട്ട് ലോകത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അധികം മുമ്പോട്ട് അതിന് മൂല്യം ഉണ്ടാകത്തില്ല. ആകാശത്തോടെ പറഞ്ഞ ആളാണ് ഒന്നും ജനങ്ങൾ വിശ്വസിക്കത്തില്ല. അതാ പ്രശ്നം. അതായത് യൂറോപ്പില് ക്രിസ്തു മതത്തിന് പഴയകാലത്തെ അപേക്ഷിച്ച് വളരെ ഒരു ക്ഷീണം സംഭവിച്ചു. പല രാജ്യങ്ങളിലും പള്ളികളെല്ലാം മ്യൂസിയമാക്കി, പള്ളികൾ വിൽക്കുന്നു വിൽക്കുന്നു. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനെ അവരുടെ അത്ഭുത ദിവ്യത്വത്തിൽ അവതരിപ്പിച്ചു. ആ ദിവ്യത്വത്തെ ഒരുപാട് മനുഷ്യർ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അതൊന്നും വിശ്വസിച്ചില്ല. ഇന്ന് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അതിനൊന്നും അംഗീകരിക്കുന്നില്ല. അത്തരം അത്ഭുതങ്ങൾ പറഞ്ഞിട്ട് അഞ്ചപ്പം കൊണ്ട് 5000 പേര്. എന്നാൽ അത് ആ തരത്തിൽ എന്താണ് അവരുടെ ഇവാഞ്ചലിസ്റ്റുകളൊക്കെ വന്നൊരു പുതിയ രീതിയിലാണ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അത് ശരിയായ ആത്മീയതയുടെ ഒരു ഭാഗമായിട്ട് മനസ്സിലായോ? അപ്പോ അത്ഭുതങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ തന്നെ ആത്മീയമായ അനുഭൂതികൾ ഉണ്ടാക്കുന്ന ഒരു വിശ്വാസം എന്നുള്ള നിലയ്ക്ക് ഇന്ന് അമേരിക്കയിലൊക്കെ ഇന്ന് അങ്ങനെയാണ് കൂടുതൽ ഇവാഞ്ചലിസ്റ്റുകൾ. പ്രാർത്ഥനയെ അത് ചോദിച്ചപ്പോൾ എന്താണ്, പ്രാർത്ഥിക്കുന്നവന് മേലെ അത്ഭുതകരമായ അനുഭൂതി ഉണ്ടാകുന്നു, ക്രിസ്തുവിന്റെ ആവേശം ഉണ്ടാകുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ക്രിസ്തു ജീവിക്കുന്നു. അപ്പോ അവരുടെ പഠന രീതികൾ തന്നെ ഇന്ന് മാറി. അപ്പോ അത്ഭുതങ്ങൾക്കുപരിയായിട്ട് ആത്മീയമായ ഒരു ഗുരുവിന്റെ ഔന്നത്യത്തിന് വേണ്ടി ക്രിസ്തുവിനെ ആരാധിക്കുന്ന രീതിയിലേക്ക് അവർ മാറ്റിക്കൊണ്ടുവരികയാണ്. അത്ഭുതങ്ങൾക്കല്ല ഇന്ന് പ്രാധാന്യം. അതുപോലെ എന്നിട്ടുകൂടി യൂറോപ്പിലെല്ലാം പള്ളികൾ അടച്ചിട്ട് ആൾക്കാരൊന്നും പള്ളിയിൽ പോകുന്നില്ല. അതുകൊണ്ട് ഈ അത്ഭുതപരമായ മനുഷ്യനായിട്ടൊക്കെ അവതരിപ്പിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വരും തലമുറയിലത് സ്വീകാര്യമാകത്തില്ല, അത്രയ്ക്ക് സ്വീകാര്യമാകത്തില്ല. അപ്പോ ഇതോടെ പറഞ്ഞു നിർത്താം. എന്താണ് 9:45? ഈ ചോദ്യം എന്താണ്? സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരാളെന്നുള്ളവരൊക്കെയായിരിക്കും ഭാവിയിൽ ഗുരുദേവനെ സമൂഹം വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോഴും അവര് ഗുരുവിനെ എന്താണ് ബഹുമാനിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് ഒരു സിദ്ധപുരുഷൻ എന്നുള്ള രീതിയിലുള്ള ആരാധന ആയിരിക്കില്ല. അതിന് വ്യത്യാസമുണ്ടാവും മനസ്സിലായോ? ഇന്ന് തന്നെ ഗുരുവിന്റെ സമാധിയുടെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാരും വന്നിരിക്കും അല്ലേ, വിനയത്തോടെയും ബഹുമാനത്തോടെയും നിൽക്കും. അവർ ഗുരുവിനെ സിദ്ധപുരുഷനായിട്ടൊന്നും കണ്ടില്ലെങ്കിൽ ആ ഒരു മാറ്റം ഭാവിയിൽ സംഭവിക്കും. നിരീശ്വരവാദികളും ഗുരുവിനെ കുറിച്ച് മോശം വാക്ക് പറയാൻ ധൈര്യപ്പെടുത്തില്ല. അവരും ഗുരുവിനെ റെസ്പെക്ട് ചെയ്യും. ആ റെസ്പെക്ട് അതുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അവരാണ് വാസ്തവം. അതുതന്നെ നിരീശ്വരവാദികൾ റെസ്പെക്ട് ചെയ്യും ഗുരുവിനെ കുറിച്ച്. ഒരു അക്ഷരം പറയാൻ ആരും ധൈര്യപ്പെടുത്തില്ല. കാരണം എന്തുകൊണ്ട്? ഗുരു ഒരു ചരിത്ര പുരുഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. ആ രീതിയിൽ അതും ശരിയാണ്. ഓക്കെ, നമുക്ക് നടത്തിക്കലായി. 9:30 ക്ലാസ് ഒന്ന് അയച്ചു കേട്ടോ. ഞാർക്കാണ് പോകുന്നത്.